ഗുരുവിന്റെ ആവശ്യം വരുന്നത് ഈ തത്വത്തെ ഉപദേശിച്ചു കൊടുക്കാൻ, അദ്വൈതം അനുസരിച്ച്. ഗുരു സാക്ഷാത് പരംബ്രഹ്മ, ഒരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ. അപ്പൊ ഗുരു എന്ന് പറയുന്നത് പരംബ്രഹ്മ തന്നെയാണ്. അപ്പോ ശിവനും വിഷ്ണുവും എല്ലാം ഗുരു തന്നെയാണ്. അത് പറയാൻ കാരണം ഗുരു മായയെ മാറ്റുന്ന തത്വത്തെ ഉപദേശിച്ചു. ഇപ്പൊ സാഹിത്യം എന്ന് പറയുമ്പോൾ മുക്തി എന്നർത്ഥം. അപ്പൊ മായ മാറുക എന്ന് പറഞ്ഞാൽ അദ്വൈത ഇതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ സിദ്ധാന്തങ്ങളാണ്. അദ്വൈതി അനുസരിച്ച് അജ്ഞാന സംശയ വിവരങ്ങൾ മാറുക. അപ്പൊ അത് മാറുന്നതിന് വേണ്ട, ഗുരുവിന് വേണ്ട ഉപദേശം കൊടുക്കുന്ന ഗുരു, ശിഷ്യന് വേണ്ട ഉപദേശം കൊടുക്കുന്ന ആളാണ് ഗുരു. ആ ഗുരു ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഗുരുവായിരിക്കുന്നു. അപ്പൊ മായ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ അജ്ഞാന സംശയ വിവരങ്ങൾ മാറുക. അപ്പൊ അതെങ്ങനെ മാറും? തത്വജ്ഞാനം. അപ്പൊ തത്വജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കും. അപ്പൊ തത്വജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്ത് അയാളുടെ ആത്മാവിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അങ്ങനെ മാറുന്നതിന് മുക്തിക്ക് പല നിർവചനങ്ങളുണ്ട്. അദ്വൈതികൾക്ക് തന്നെ ഇപ്പൊ സുഷുപ്തിയിൽ മുക്തനാണെന്ന് പറയും, അതൊന്ന്. മരണശേഷമാണ് മുക്തി, അത് പറയും. അത് അദ്വൈതിക സംബന്ധം തന്നെ. മുക്തി ആത്മസ്വരൂപമാണെന്ന് പറയും, അതുകൊണ്ട് മുക്തി നിത്യസിദ്ധമാണെന്ന് പറയും. എന്നുവെച്ചാൽ എപ്പോഴും ഉണ്ടത്, പ്രത്യേകിച്ച് അത് നേടേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ മറ്റൊരു കാഴ്ചപ്പാടാണ് എന്ത്? ജ്ഞാനം കൊണ്ട് അജ്ഞാന സംശയ വിവരങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് മുക്തിയാണ്, അവൻ മുക്തനാണ്. എന്തിൽ നിന്നുള്ള മുക്തി? അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി. അജ്ഞാനം എന്ന് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാന സംശയ വിവരങ്ങൾ, അതിൽ നിന്നുള്ള മുക്തി. അങ്ങനെ മുക്തിയെ പലതരത്തിൽ വിശദീകരിക്കാം. അദ്വൈതികളുടെ നിലനിന്നുമുണ്ട്. യോഗി, ഭക്തൻ, അവർക്കെല്ലാം വേറെ കാഴ്ചപ്പാടുകളാണ്. ഇവിടെ ഇപ്പോ അദ്വൈതിയുടെ നിലപാട് എടുക്കാൻ പറ്റും. കാരണം അദ്വൈതയുടെ നിലപാടെന്ന് പറയുമ്പോൾ ശങ്കരായന്റെ നിലപാട് തന്നെ. ഈ ഒരു കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും അല്ല. കാരണം നിയന്തോ സഖ്യവും സൃഷ്ടാവായും സഖ്യജാലവും നിയന്തോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായും, ഇത് അദ്വൈതിയുടെ അദ്വൈതത്തെ അദ്വൈതി ഇങ്ങനെ വിശദീകരിക്കുന്നു. ഇങ്ങനെ അല്ലാതെ വിശദീകരിക്കുന്നുണ്ട്, ഒരു വിശദീകരണമല്ല. സത്യം, ജ്ഞാനം, ആനന്ദം അദ്വൈതിയുടെ വിശദീകരണമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്നതിലെല്ലാത്തിനും ഞാൻ വിദ്യതേ ആസാമാണ്. ഇത് അദ്വൈതി മാത്രമേ പറയൂ, ഇവിടെയുള്ള ദാർശനികന്മാരിൽ വേറെ ആരും ഇങ്ങനെ പറയും. അദ്വൈതികൾ, നിഷ്ഠാദ്വൈതികളും അവരായാലും ഇങ്ങനെ നവിദ്യതേ യാസമായ, ഇല്ലാത്ത ഒന്നാണ് മായ എന്നുള്ളത് ആരും സ്വീകരിക്കില്ല. അദ്വൈതിക്ക് മാത്രമേ അത് പറ്റൂ. അധ്യാരോപം, അപവാദം, ഇത് അദ്വൈതിയല്ലാതെ വേറെ ആരും സ്വീകരിക്കുന്നില്ല. ദാർശനികന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അദ്വൈതം തമ്മിൽ സംഗ്രഹമായിട്ട് അദ്വൈതം തന്നെ. അവർക്ക് മാത്രം സ്വീകരിക്കുന്ന ഒരുപാട് ദാർശനികന്മാരൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരാർക്ക് സ്വീകരിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് അധ്യാരോപം, അപവാദം. അങ്ങനെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ മായയെ സ്വീകരിക്കേണ്ടി. ഇവിടെ പറയുന്ന പത്ത് ദർശനങ്ങളും അദ്വൈതിക്ക് സ്വീകരിക്കാം. മായ പ്രത്യേകിച്ച്. അപ്പൊ ഇവിടെ മുക്തി എന്ന് പറയുന്നത് അദ്വൈതി പറയുന്ന മുക്തിയാണ്. അപ്പോ ഈശ്വരൻ തന്നെ ഗുരുവായിരിക്കുന്നു, ഇരുന്നുകൊണ്ട് ജ്ഞാനത്തെ ഉപദേശിക്കുന്നു, ജ്ഞാനം കൊണ്ടൊരുവന്റെ അജ്ഞാനം നശിക്കുന്നു, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്ന മുക്തി അത് കൊടുക്കുന്നത് നീയാണ്. പിന്നെ മറ്റ് പദ്യങ്ങളൊക്കെ ഇതൊക്കെ വരുമ്പം അവിടെ ഭക്തിയുടെ വഴിയും പറയും. ഭക്തിയുടെ വഴിക്ക് എങ്ങനെയാണ് എന്നുള്ളത് കുണ്ഡലിനിയോഗം പോലും പറയുന്നുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും എന്താണെന്ന് മനസ്സിലാവും. ഇതെല്ലാം കൂടെ ഒന്നിനെ പറയുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നതൊക്കെ അദ്വൈതത്തെയാണ്, മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പം മറ്റു കാര്യങ്ങളും പറയും. ഭക്തിരാത്മാനുസന്ധാനവും ദർശനമായി പറയും. പക്ഷെ സ്തോത്രകൃതികൾ പറയുന്ന ഭക്തി അതല്ല, അത് ആത്മാനുസന്ധാന രൂപത്തിലുള്ള ഭക്തിയല്ല. ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പറയുക, ആ തരത്തിൽ പോവുക, അത് ആത്മാനുസന്ധാനമല്ല. ആത്മാനുസന്ധാനം എന്ന് വെച്ചാൽ ഒരാൾ സ്വയം തന്റെ സ്വരൂപത്തെ തന്നെ ശ്രവണ മനനങ്ങളെ കൊണ്ട് അനുസന്ധാനം ചെയ്യുന്നതാണ് ആത്മാനുസന്ധാനം. ഭഗവാനോട് പ്രാർത്ഥിക്കുക, മറ്റൊരു ഭഗവാനോട് എനിക്ക് മോക്ഷം വേണം എന്ന് പറഞ്ഞു പറയുക എന്താണ് അത്? ഭക്തി. അവിടെ വരുമ്പോ എന്താണ് എല്ലാം ഒന്നെന്ന് പറയുക. അങ്ങനെ ഒന്നെന്ന് പറയുമ്പോൾ അവിടെ മുക്തി എന്ന് പറയുന്നത് അദ്വൈതികൾ പറയുന്ന മുക്തിയായിരിക്കും. പിന്നെ അന്നവസ്ത്രാദിയൊക്കെ നൽകുന്ന ഒരു ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് അദ്വൈതിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അദ്വൈതികളും അങ്ങനെ ഒരു ഈശ്വരൻ അംഗീകരിക്കുന്നുണ്ട്, അന്നവസ്ത്രാദിയൊക്കെ തരുന്ന ഒരു ഈശ്വരൻ, അത് അദ്വൈതി അംഗീകരിക്കുന്നു. അവിടെ ഒന്നും അദ്വൈതത്തിന് വിരുദ്ധമായിട്ടില്ല. പിന്നെ തത്വത്തിലൊന്നായിരിക്കും ഈശ്വരനും ഭക്തനും ഭഗവാനും തത്വത്തിലൊന്നാണ്. എന്നാൽ സാധന ഇത് താൻ ഭക്തനാണ്, ഈശ്വരൻ തന്നെ രക്ഷിക്കേണ്ടതാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ അവിടെ ഭേദം വരും. ആ ഭേദമൊക്കെ തത്വജ്ഞാനം വരുന്നത് വരെയുള്ളൂ. അവിടെയൊക്കെ പറയുന്നത് തത്വജ്ഞാനത്തിന്റെ ഇതിനെ കുറിച്ചാണ്. ആഴിയും തിരയും കാറ്റും അഴവും ബോധങ്ങളും മഴയും മഹിമയും ഈ എന്ന ഉള്ളിലാകണമെന്നൊക്കെ പറയുമ്പോൾ അവിടെയെല്ലാം അവിടെ അതൊക്കെ അദ്വൈതിക സമ്മതമായ കാര്യങ്ങളാണ് പറയുന്നത്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ബോധവും കാമിയും വേറല്ല എന്നെല്ലാം പറയുമ്പോൾ മാണ്ഡവ്യ ഉപനിഷത്തിലെ ആശയമാണ് പറയുന്നത്. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയം അതൊക്കെ അദ്വൈതമാണ് അവിടെ പറയുന്നത്. ഇപ്പോ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത്തരം ഇത് അദ്വൈതികളുടെ പ്രാർത്ഥനയാണ്. അത് സ്വീകരിച്ചിരിക്കുന്നു. അദ്വൈതികളിൽ തന്നെ ഇങ്ങനെയുള്ള ഭക്തിയൊക്കെ സ്വീകരിക്കുമ്പോൾ തത്വത്തിൽ രണ്ടാണെന്ന് സ്വീകരിച്ചുകൊണ്ടല്ല, തത്വത്തിൽ ഒന്ന് തന്നെ. എന്നാലും ഉപാധി ഭേദം കൊണ്ട് ഒരാൾ ഭക്തനായിരിക്കുന്നു, ഒരേ ഒരു ആത്മാവ് തന്നെ ഉപാധി ഭേദം കൊണ്ട് ഭക്തനായിരിക്കുന്നു, പരമാത്മാവായിരിക്കുന്നു. ഇതാണ് അദ്വൈത നിലപാട്. അപ്പൊ ഭക്തനായിരുന്നു കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് ദോഷമൊന്നും അങ്ങനെ ആകാം. അതാണ് അദ്വൈതയുടെ നിലപാട്. ദ്വൈതികളൊക്കെ പറഞ്ഞെന്താണ്? ഭക്തൻ വേറെയാണ്, ഭഗവാൻ വേറെയാണ്, രണ്ട് രണ്ടാണ്. രണ്ടും രണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടും ഒന്നല്ല. ഇനി വേണ്ടി വന്നാൽ മുക്തിയിൽ ഭഗവാൻ വിലയം പ്രാപിക്കാം, ഭക്തൻ ലയിക്കാം. അദ്വൈതികൾ അത് അംഗീകരിക്കില്ല, ലയോ ഒന്നും അംഗീകരിക്കില്ല. ലയിച്ചൊന്നായി തീരാം എന്ന് പറയുന്നു. ലയിച്ചൊന്നായി തീരുമ്പോ രണ്ടായിരുന്നിട്ട് പിന്നെ ലയിക്കുകയാണ്. ഒന്നായിരുന്നിട്ട് ഒന്നായിരുന്നാൽ ലയിക്കാൻ പറ്റും. അപ്പൊ അദ്വൈത പറയുന്നത് രണ്ടായിരുന്നാൽ ലയിക്കാം. പാലില് പഞ്ചസാര ലയിക്കുന്ന പോലെ ഒന്ന് മറ്റൊന്ന് ലയിക്കാം. പക്ഷെ ഒന്നായിരുന്നാൽ എങ്ങനെ ലയിക്കും? ലയിക്കാൻ പറ്റത്തില്ല. അപ്പോ ഒന്നായിരിക്കുമ്പോ ലയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ അവന്റെ അജ്ഞാനം മാറുക എന്നേ അർത്ഥം. ഉപാധികളിൽ നിന്ന് സ്വതന്ത്രമാകുക എന്നേ അർത്ഥം. ഉപാധികളൊന്നും ഇല്ലാതായി. ഇതാണ് മുക്തിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. ഗുരുവിന്റെ കൃതികളിലാണെങ്കിൽ ഭക്തിയെക്കുറിച്ച് പറയുന്നിടത്തും അവിടെ പറഞ്ഞു പറഞ്ഞ് ഒന്നായിത്തീരുന്നവര് അദ്വൈതത്തിന്റെ ഒരു നിലപാട് കൂടുതൽ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നു. ഞാൻ ഇന്നേയും ഞെരുക്കക്കലരുവതിന് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അത് അദ്വൈതത്തിന്റെ വഴിക്കാ പോകുന്നു. ഒരു ഭേദമില്ലാതെ ഒന്നാകുന്ന അദ്വൈതത്തിന്റെ വഴിക്കുന്നു. എന്നാൽ അദ്വൈതത്തിന്റെ കാര്യങ്ങളും വരുന്നുണ്ട്. ഭക്തി ദേവതാ ഭക്തിയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇപ്പോ എന്താണോ ഈ മായയെ തന്നെ ഇതെല്ലാമായിട്ട് വ്യാഖ്യാനിക്കണം. പ്രധാനം എന്ന് പറഞ്ഞാൽ എന്നാ വിദ്യ ഇല്ലാത്തതാണ്. ഇല്ലാത്തതെന്ന് പറഞ്ഞോ അത് അദ്വൈതിക്ക് മാത്രം സമ്മതമായ ഒരു കാര്യമാണ്. പക്ഷേ ശങ്കരാചാര്യർ മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ, വേറെ ആരും അംഗീകരിക്കുന്നില്ല. പ്രധാനം അല്ലെങ്കിൽ മായ ഇല്ലാത്തതാണ് എന്നനുഭവപ്പെടുന്നതുമാണ്. അത് സത്യമല്ല ഈ ഒരു നിലപാട്. അത് സത്യമല്ലെങ്കിൽ പ്രപഞ്ചവും സത്യമല്ല, ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. ആ ഈശ്വരനോട് അന്യമായി ഇരിക്കുന്ന ഒന്ന് സത്യമാണ്. പക്ഷെ എല്ലാം ഈശ്വരനോട് അനന്യമായ എല്ലാം സത്യമാണ്. ഇങ്ങനെ ഈശ്വരനോട് അനന്യമായി കഴിഞ്ഞാൽ സത്യമാണ്. പിന്നെ രണ്ടില്ല, പ്രപഞ്ചവും സത്യം തന്നെ. അനന്യമായിരിക്കുന്ന അന്യം ഉണ്ടാതിരിക്കും. അതാണ് സൃഷ്ടിയും ദ്രഷ്ടാവുമായതും സൃഷ്ടിക്കാറ് എന്ന് പറയുന്നതാണ്. ദ്വൈതികൾ എപ്പോഴും പറയും ഈശ്വരൻ ഒരിക്കലും സൃഷ്ടിക്കാനോ ആകാൻ പറ്റത്തില്ല. ഈശ്വരൻ വേറെ, സൃഷ്ടിജാലം വേറെ. അദ്വൈതി പറയുന്നു ഈശ്വരനെല്ലാം ആകാം. എന്തുകൊണ്ട് നീ സത്യം ജ്ഞാനവും ആനന്ദം, സത്യവും ജ്ഞാനവും ആനന്ദവുമായിരിക്കുന്നതിന് എല്ലാമായിരിക്കും. അത് തന്നെ തീരും, അന്യമായിരിക്കാൻ പാടില്ല. അന്യമായിരിക്കുന്നുമില്ല, നമുക്ക് തോന്നുകയാണ് ഇതൊക്കെ അന്യമാണ്, എല്ലാം ഈശ്വരനോട് അനന്യമായിരിക്കുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ അദ്വൈതം തന്നെയാണ് പറയുന്നത്. അദ്വൈതത്തിലെ മുക്തി എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാനമാണ്, തത്വജ്ഞാനം ഉണ്ടാവുക, അജ്ഞാനം നശിക്കും. തത്വജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല, അതിന് ഒരാള് വേണം, അതാണ് ഗുരു. അപ്പൊ ആ ഗുരു എന്ന് പറയുന്നാലാണ് ഒരാളെ അങ്ങനെ മോചിപ്പിക്കുന്നതുകൊണ്ട് അത് ഈശ്വരൻ തന്നെയാണ്. ഇല്ലാത്തമായും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല. അവിടെയും പറയുന്നത് എന്താണ്? ഇല്ലാത്തമായ, ഇല്ലാത്തമായ എന്ന് പറയുന്നത് അദ്വൈതിയായിക്ക് സ്വീകരിക്കാൻ പറ്റും. ദ്വൈതിയെ സംബന്ധിച്ച് മായയും ഉള്ളതെന്ന്, ഉള്ളതെന്ന് വെച്ചാൽ വേറിട്ട് സ്വതന്ത്രമായി അതും നിലനിൽക്കുന്നതാണ്, ഈശ്വരനെ പോലെ തന്നെ അത് ഉള്ളതാണ്. അദ്വൈതി പറയുന്നത് അതില്ലാത്തതാണ്, ഈശ്വരൻ നിന്ന് വേറിട്ടതില്ല, ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ഈ മായാകാര്യമാണ് പ്രപഞ്ചം, പ്രപഞ്ചത്തിൽ കാണുന്ന നമുക്ക് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് മായയും ഈശ്വരൻ നിന്ന് വേറിട്ടാണെങ്കിൽ അതില്ല, ഈശ്വരൻ നിന്ന് അന്യമല്ലെങ്കിൽ അത് ഈശ്വരൻ തന്നെ. അപ്പൊ ഇല്ലാതെ മായ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് ഈശ്വരൻ നിന്ന് വേറിട്ടാണെങ്കിൽ അതില്ല. വിദ്യതയാസമായി ഇതാണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്. അത് ഈശ്വര സ്വരൂപമാണെങ്കിൽ അതുള്ളത് തന്നെ. അതുകൊണ്ട് സാറിന് അദ്വൈതികൾ പറയുന്ന രീതിയിൽ ഇതിനെ ഓരോന്നിനെയും എടുത്തിട്ട് ഇതൊക്കെ മായയാണ്, അദ്വൈതിയെ സംബന്ധിച്ചതൊക്കെ മായയാണെന്നാണ് എന്നെ പറയാൻ പറ്റും. ഇപ്പൊ പ്രധാനം എന്ന് പറഞ്ഞാൽ സംഖ്യനെ സംബന്ധിച്ചത് മായയല്ല, പരിണാമി നിത്യമാണ്. പ്രകർഷേണ ധീയത അസ്മിൻ എന്ന് പറയുന്നു. ബീജേ വൃക്ഷൈവ, ബീജത്തിൽ എങ്ങനെയാണോ വൃക്ഷം സൂക്ഷ്മമായിരിക്കുന്നത്, അതുപോലെ മായയിലെല്ലാം സൂക്ഷ്മമായിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ബീജേ വൃക്ഷൈവ പ്രകർഷേണ ധീയത അസ്മിൻ അഖിലം, അഖിലവും ഇതിൽ ഇരിക്കുന്നു. അത് രണ്ടു തരത്തിൽ പറയും, ചിലടത്ത് പറയും മായയിലിരിക്കുന്നു, ചിലടത്ത് പറയും ബ്രഹ്മത്തിലിരിക്കുന്നു. മായയിരിക്കുന്നതെന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം ബ്രഹ്മം നിർഗുണമാണ്, അതിലിരിക്കാൻ പറ്റില്ല ഒന്നിന്, അത് ശുദ്ധമാണ്, അതിലൊന്നും ബീജമൊന്നും അതിയിരിക്കത്തില്ല. ഇനി ചിലടത്ത് ബ്രഹ്മത്തിൽ ഇരിക്കുന്നു എന്ന് പറയും, അതെങ്ങനെ പറയുന്നു? മായയാകുന്ന ഉപാധിയോട് കൂടിയിരിക്കുന്ന ബ്രഹ്മത്തിൽ അവിടെ ഇരിക്കാം. അപ്പോ അതാണ് മുമ്പ് പറഞ്ഞത്, ദാനാധിപ പട്ടോ യസ്മാൻ പ്രാദുരാസീത് എന്ന് പറഞ്ഞ് ചിതാത്മാവിൽ ഇതൊക്കെ ഇരിക്കുന്നു എന്നാണ്. ഇവിടെ പറയുന്നത് മായയിൽ ഇതെല്ലാം ഇരിക്കുന്നു എന്നാണ്. രണ്ട് ശരിയാണ്, മായയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ഉപാദാനം പരിണാമി കാരണം മായയാണ്, അതുകൊണ്ട് പ്രപഞ്ചമെല്ലാം മായയിലിരിക്കുന്നു എന്ന് പറയും. മായ എന്ന് പറയുന്നത് ഈശ്വരന്റെ ഉപാധിയാണ്. അപ്പോ മായ ഉപാധിയോടുകൂടി ഇവനാണ് ഈശ്വരൻ. ആ ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത്, നിലനിർത്തുന്നതും സംഹരിക്കുന്നതും. അതുകൊണ്ട് ആ മായ ഉപാധിയനായ ഈശ്വരൻ ഇരിക്കുന്നു എന്ന് പറയും. രണ്ടും ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മായയിലിരിക്കുന്നു എന്ന് പറഞ്ഞു, അവിടെ ഈശ്വരനിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് രണ്ടും പരസ്പര വിരോധമുള്ള കാര്യമുണ്ട്. ഇത് പഴയ അദ്വൈതികളുടെ വിചാര രീതി തന്നെയാണ്. പ്രാധാന്യത ഇത്യഥവാ, പ്രാധാന്യം കൊണ്ട് പ്രകൃതി എന്ന് പറയുന്നു. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുള്ള പ്രാധാന്യം. സൃഷ്ടിക്ക് പ്രാധാന്യം വരുന്ന ഏതിനാണ്? മായയ്ക്കാണ്, അല്ലാതെ ബ്രഹ്മത്തിനല്ല പ്രാധാന്യം വരുന്നത്. അതെന്താ മായയ്ക്ക് പ്രാധാന്യം വരാൻ കാരണം? ഈ സൃഷ്ടി എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ്. ദ്വന്ദ്വം എന്ന് വെച്ചാൽ ഒരു സുഖമുണ്ട്, ദുഃഖമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, ദുഷ്ടനുണ്ട്, ശിഷ്ടനുണ്ട്, എല്ലാ വിപരീത ഭാവങ്ങളും. ഈ വിപരീത ഭാവമുള്ള ഒന്നല്ല ബ്രഹ്മം, നിത്യശുദ്ധ ബുദ്ധമുക്തമായിരിക്കുന്നു. അപ്പോ നിത്യശുദ്ധ ബുദ്ധമായ ആ ബ്രഹ്മത്തിനാണ് പ്രാധാന്യം വരേണമെങ്കിൽ ഈ സൃഷ്ടി എങ്ങനെ തന്നെ ഇരിക്കും? നിത്യശുദ്ധമായി തന്നെ ഇരിക്കും. പക്ഷെ സൃഷ്ടി നമുക്ക് അങ്ങനെയല്ല അനുഭവപ്പെടുന്നു. സൃഷ്ടി നമുക്ക് അനുഭവപ്പെടുന്ന എങ്ങനെ? ദ്വന്ദ്വാത്മകമായി വിപരീത ഭാവങ്ങളിലാണ്. ഒരിടത്ത് സുഖമുണ്ട്, ഒരിടത്ത് ദുഃഖമുണ്ട്. ഒരിടത്ത് ഹിംസയുണ്ടെങ്കിൽ ഒരിടത്ത് അഹിംസയുണ്ട്. സൃഷ്ടി മുഴുവൻ അങ്ങനെയാണ്. അപ്പൊ ഇത് എന്നിട്ട് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്, മായയുടെ സ്വഭാവം. ഇതാണ് മായയുടെ സ്വഭാവം. അതാണ് സൃഷ്ടിയിൽ പ്രാധാന്യം ബ്രഹ്മത്തിനല്ല, പ്രധാനത്തിനാണെന്ന് പറയുന്നു, മായയ്ക്കാണെന്ന് പറയുന്നു. കാരണം സൃഷ്ടി നമ്മൾ മൊത്തം അനുഭവിക്കുന്നത് മായയുടെ കാര്യങ്ങളെയാണ്. അപ്പൊ മായയുടെ സ്വഭാവത്തെയാണ് നമ്മൾ സൃഷ്ടി കാണുന്നത്, ബ്രഹ്മസ്വഭാവമല്ല. സൃഷ്ടിയെ നോക്കിയിട്ട് ഒരാൾക്ക് ഈ സൃഷ്ടി നിത്യശുദ്ധ ബുദ്ധം എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. പിന്നെ എന്താണോ ഈ വിപരീത ഭാവങ്ങളെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണോ, സൃഷ്ടിയിൽ എന്ന് പറയുന്നു പ്രാധാന്യത ഇത്യതവ, പ്രാധാന്യത്താൽ. കേവലം പ്രാധാന്യത എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊണ്ട്, ഇത്യത എന്ന് പറഞ്ഞാൽ എന്ന കാരണത്താൽ, എന്നതുകൊണ്ട്, പ്രാധാന്യം എന്നതുകൊണ്ട്. അപ്പോ ഇത്യത പഞ്ചമിയുടെ അർത്ഥങ്ങൾ അഭേദമായിട്ട് അർത്ഥം പറയുമ്പോൾ വരും. രണ്ടും പഞ്ചമി അന്തങ്ങളാണ് അമ്പിയം. അപ്പൊ പ്രാധാന്യത ഇത്യത, പ്രാധാന്യം എന്നതുകൊണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട്? സൃഷ്ടി കണ്ടിട്ടാണ് നമ്മൾ മായാമായ എന്ന് പറയുന്നത്. സൃഷ്ടിയിൽ ബ്രഹ്മത്തിന്റെ ശുദ്ധിയും മുക്തിയും ഞാനും ഒന്നും സൃഷ്ടിയിൽ കാണാനില്ല. നമ്മളെല്ലാവരും അസൃഷ്ടിയുടെ ഭാഗമാണ്. നമ്മുടെ ശരീരവും മനസ്സും ഇതെല്ലാം ഇതൊക്കെ മായയുടെ പരിണാമമായതുകൊണ്ട് ഇതിനെല്ലാം മായയുടെ സ്വഭാവമാണ്. ബ്രഹ്മത്തിന്റെ സ്വഭാവം ഒരിടത്തും ഇത് കാണിക്കില്ല. എപ്പോഴും മായയുടെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സൃഷ്ടിയിൽ പ്രാധാന്യം അസ്യ പ്രാധാന്യത, ഈ ദ്വന്ദ്വാത്മകമായ പ്രധാനത്തിനാണ്. പ്രാധാന്യം ഉള്ളതുകൊണ്ട് പ്രധാനം എന്ന് ഒരർത്ഥം പറഞ്ഞു. പ്രാധാന്യത്താൽ പ്രധാനം. ആ പ്രാധാന്യം എന്തിനാണെന്നുള്ളതാണ് പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ടത്. എന്തിനാണോ സൃഷ്ടി, സൃഷ്ടിയിലുള്ള പ്രാധാന്യം, സൃഷ്ടാവിനുള്ള പ്രാധാന്യമാണ്. സൃഷ്ടിയിൽ ഈശ്വരന്റെ ഒരു സ്വഭാവവും കാണുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്താണ് ഒരു സർവജ്ഞനായ സർവശക്തനായ കരുണാനിധിയായ ഒരു ഈശ്വരൻ നിന്നാണ് ജഗത്തുണ്ടായെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈശ്വരൻ സർവജ്ഞനും കരുണാനിധിയും സർവശക്തനുമൊക്കെ ആകുന്ന എന്തുകൊണ്ട്? മായയോട് ചേരുമ്പോഴാണ്. മായയോട് ചേരുമ്പോഴാണ് ഈശ്വരൻ അതൊക്കെ ആകുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ അതൊന്നുമല്ല. ഈശ്വരന്റെ ഈശ്വരത്വം, സർവജ്ഞത്വം, സർവശക്തിത്വം എല്ലാം വരുന്നത് മായ ചേരുന്നോണ്ടാണ്. പക്ഷെ സൃഷ്ടിയിൽ പ്രാധാന്യം വരും, അതിനൊന്നും ഒരു പ്രാധാന്യമില്ല. സൃഷ്ടിയിൽ നമുക്ക് സർവജ്ഞത്വം കാണാനില്ല, സർവശക്തിത്വം കാണാനില്ല, കാരുണ്യം കാണാനില്ല, പിന്നെ എല്ലാം കൂടെ മിക്സാണ്. എല്ലാം കൂടെ കൂടിക്കലർന്ന, അതുകൊണ്ടാണ് പറഞ്ഞ അസ്യ പ്രാധാന്യത. ഇതിന്റെ പ്രാധാന്യത്തിനാലും പ്രധാനമിരികത്തെ രണ്ടു തരത്തിൽ പറയാം. എല്ലാം ഇതിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രധാനമാണ്, സൂക്ഷ്മമാണ്. ഇതിന് പ്രാധാന്യമുള്ളത് കൊണ്ട് പ്രധാനമാണ്, രണ്ടു തരത്തിൽ പറയാം. പ്രധാനം